യഥാർത്ഥ ജ്ഞാനം. അനാത്മാത്മാസദ് ആദ്യം പറഞ്ഞു. അനാത്മാവ് സത്യമല്ല, ആത്മാവാണ് സത്യം. അവിടെയും പറഞ്ഞു എന്താണ്? ഇതി വിദ്യോതത്തെ വ്യക്തമായ നല്ല ഉറച്ച ഞാൻ. വീണ്ടും പറയുന്നു എന്താണ്? ആത്മാന സത്, ആത്മാവ് സത്തല്ല, അനാത്മാ സത്, അനാത്മാവാണ് സത്യം. ഇതി വിദ്യോതത്തെ, ഇവിടെയും പറയുന്നത് എന്താണ്? നല്ല വ്യക്തമായ ഈ കാര്യങ്ങളൊക്കെ ആർക്കാണോ അറിവുള്ളത് അവർക്കെല്ലാം നല്ല ഉറപ്പാണ്. ഒരാൾ പറയുന്നു അനാത്മാവ് സത്യമല്ല, ആത്മാവ് സത്യമാണ്, വിദ്യോതയാക്കം നല്ല നിശ്ചയമാണ്. വേറൊരാൾ പറയുന്നത് എന്താണ്? ആത്മാവ് നസത്ത്, ആത്മാവ് സത്യമല്ല, അനാത്മാവ് സത്യമാണ്, അയാൾക്ക് എന്താണ് നിശ്ചയമായ, അത് അയാൾക്ക് നിശ്ചയമാണ്. ഇപ്പോ ഇതിപ്പോ ചാർവാകൻ മാത്രമല്ല, പണ്ടത് ചാർവാകന്മാരുദ്ദേശിച്ച പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പൊതുവെ മനുഷ്യരെല്ലാം എന്ത് പറയും? ആത്മാനസത്വം. അങ്ങനെ ആത്മാവെന്ന് പറയുന്നൊന്ന് അങ്ങനെയൊന്നുമില്ല, പക്ഷെ അനാത്മാവിൽ കാണുന്നതൊക്കെയാണ് സത്യം. ഇതെല്ലാവരും പറയുന്ന കാര്യമാണ്. ഈ പറയുന്നത് അവർക്ക് നല്ല ഉറപ്പാണ്. ഇവിടെ രണ്ടു കൂട്ടർക്കും അവരവരുടെ അറിവ് ഉറപ്പുള്ള അറിവാണ്, നിശ്ചയമായ അറിവാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിന് ശരിയേത? രണ്ടു കൂട്ടരും പറഞ്ഞു എന്താണോ, നിങ്ങൾക്ക് ഞങ്ങളുടെ എന്താണോ മനസ്സിലാക്കിയിരിക്കുന്നത് ശരിയാണ്. മറ്റേ കൂട്ടരും പറയും എന്താണോ, ഞങ്ങൾക്ക് എന്താണോ നിശ്ചയം വന്നിരിക്കുന്നത് അത് ശരിയാണ്. അപ്പൊ ഇതിലേതാ ശരി? ഓരോരുത്തർക്ക് തോന്നുന്നത് ശരിയെന്ന് പറയും. അപ്പോ രണ്ടിലും കൂടെ നോക്കിയിട്ട് ശരിയായിട്ടൊന്നും എടുക്കാനില്ലേ? പലർക്കും പല ശരിയാണ്. ഒരാള് പറയും ആത്മാവാണ് സത്യം, വേറെ ആള് പറയുന്നു ആത്മാവ് അസത്യമാണ്. രണ്ടുപേർക്കും വിദ്യോതയാണ്, രണ്ടും പേർക്കും നിശ്ചയമാണ്. അപ്പൊ ഇതിന് ഏതാ ശരി? ഇതിന് രണ്ടിലേതെങ്കിലും ഒന്ന് ശരിയാണോ അതോ രണ്ട് ശരിയാണോ? ശരി, രണ്ട് ശരിയെന്ന് വെക്കുക. രണ്ട് ശരിയായാൽ എന്താ കുഴപ്പം? രണ്ടുപേരും പറയുന്നത് ശരിയാണ് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? രണ്ട് ശരിയായി കഴിഞ്ഞാലും ഇത് രണ്ടും പരസ്പര വിരുദ്ധമായ കാര്യമാണ്. അപ്പൊ രണ്ട് ശരിയാകാൻ പറ്റത്തില്ല. രണ്ട് ശരിയാകാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പറയുന്ന മുംബൈയിൽ ഇരിക്കുന്ന എന്റെ മുമ്പിലിരിക്കുന്ന ഒരു മൊബൈലാണ്. വേറെ ആൾ പറയുന്നത് മൊബൈലല്ല, ഇതൊരു പാമ്പാണ്. രണ്ട് ശരിയാവും. പറ്റൂല, സർപ്പം പോലെ എന്റെ മുമ്പിൽ ഒരു പാമ്പാണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നല്ല ശരിയാവും. എന്തുകൊണ്ട്? ഈ പറയുന്ന രണ്ടും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. ഒരാൾ പറയുന്നത് ഇത് മൊബൈലാണ്, വേറൊരാള് പറയുന്നത് ഇതൊരു പാമ്പാണ്. രണ്ട് ശരിയാവും. പരസ്പര ഒരേ വിഷയത്തെ, ഒരേ വസ്തുവിനെ സംബന്ധിച്ച് പരസ്പര വിരുദ്ധമായ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടുപേരും അനുഭവം എന്ന് പറയുന്നത് രണ്ടുപേർക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്ന് ശരിയാവും, ഒന്ന് ശരിയാകും. രണ്ടുപേർക്ക് ഉറപ്പുണ്ടെങ്കിലും ശരി, പരസ്പര വിരുദ്ധമായതുകൊണ്ട് ഒന്നേ നിൽക്കത്തുള്ളൂ. പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ രണ്ട് അഭിപ്രായം പറഞ്ഞാൽ ചിലയിടത്ത് നിൽക്കും. രണ്ട് ശരിയാണെന്ന്. ഞാൻ പറയുന്നു എന്റെ കയ്യിലിരിക്കുന്ന ഒരു ഗ്ലാസ്സാണ്, ശരിയാണല്ലോ. സുരേഷ് പറയുന്നു അതൊരു സ്റ്റീലാണ്, ശരിയാണ്. രണ്ട് ശരിയാണ്, സ്റ്റീലാണ്. ഞാൻ പറയുന്നു ഞാനീ കുടിക്കുന്ന ചൂട് വെള്ളമാണ്, വേറെ ആൾ പറയുന്നത് അത് വെള്ളമാണ്. രണ്ട് ശരിയും. ഇപ്പൊ രണ്ട് യോജിക്കുമെങ്കിൽ ശരിയാകും, പക്ഷെ പരസ്പര ബന്ധമാണെങ്കിൽ ശരിയാകും. ഞാൻ പറയുന്നു ഇത് വെള്ളമാണ്, വേറെ ആൾ പറയുന്നു അല്ല, ഇത് മറ്റവനാണ് കുടിക്കുന്ന, കണ്ടിട്ട് അങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞാൽ ശരിയാകും. പരസ്പര വിരുദ്ധം ശരിയാകുന്നു. ഇവിടെ അതാണ് പറയുന്നത്, ആത്മാവ് സത്യം, അനാത്മാവ് ആത്മാവ് സത്യം, അനാത്മാവ് അസത്യം. വേറെ കൂട്ടുന്ന അതല്ല ശരി, ആത്മാവ് അസത്യം, അനാത്മാവ് സത്യം, ഇത് വിരുദ്ധമാണ്. പക്ഷെ രണ്ടിടത്തും പറഞ്ഞിരിക്കുന്ന എന്താണ്, വിദ്യോതത്തെ പറയുന്ന രണ്ടു കൂട്ടർക്ക് ഉറപ്പാണ്. അപ്പം ഇത് ഏത് ശരിയാകും ഉറപ്പുണ്ടെങ്കിൽ? രണ്ടുപേർക്കും തെളിഞ്ഞിരിക്കുകയാണ് വിദ്യോതതെ, വിശേഷമായിട്ട് അവർക്ക് ബോധിക്കുകയാണ് നിശ്ചയമായിട്ട്. ഇപ്പൊ ചിലര് ഈശ്വരനുണ്ടെന്ന് പറയും, അത് പൂർണ്ണമായ ഉറപ്പാണ് ഈശ്വരനുണ്ടെന്ന് പറയുന്നത്. അവരെല്ലാം ഈശ്വരനെ കുറിച്ച് ചിന്തിച്ച് ഈശ്വരനെല്ലാം സമർപ്പിച്ച് ഈശ്വരനെ മുൻനിർത്തി എല്ലാം ചെയ്യും. വേറെ കൂട്ടർ പറയുന്ന എന്താണ്, ഈശ്വരൻ എന്ന് പറയുന്ന ഒരു തട്ടിപ്പാണ്, അങ്ങനെ ഒരു സാധനമേ ഇല്ല. അല്ലേ, അവർക്കതിനും ഉറപ്പാണ്. ഇതിലേതാ ശരി? അങ്ങനെ തീരുമാനിക്കും. അപ്പോ അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എന്താണ് രജസർപ്പയോഹോ അയഥാർത്ഥ ദൃക്. രജ്ജുവിന്റെയും സർപ്പത്തിന്റെയും അയഥാർത്ഥ ദർശനം പോലെ. നേരത്തെ പറഞ്ഞ എന്താണ്, രജ്ജു സർപ്പതത്വ അവതാരം. അങ്ങനെ രണ്ട് വിരുദ്ധമായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ, പരസ്പര വിരുദ്ധമായി, അതിനൂടെ പറഞ്ഞ ഉദാഹരണം ഇത് നമ്മുടെ വളരെ ചുരുക്കമാണെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാറുണ്ട്. ക്ഷണികമാണെങ്കിലും ഒരു അനുഭവം ഉണ്ടാകാറുണ്ട്. മനുഷ്യർക്ക് പലതരത്തിലും ഭ്രമം ഉണ്ടാകാറുണ്ട്. ഭ്രമം ഉണ്ടാകുന്ന ഒരു സെക്കൻഡ് ആണെങ്കിലും ആ സമയത്ത് അയാൾ കാണുന്ന എന്താണ്, സർപ്പം തന്നെ. ഒരു സെക്കൻഡ് കണ്ട് ഒന്ന് ഭയക്കുകയും ഞെട്ടുകയും ചാടുകയും ഒക്കെ ചെയ്യും. മനസ്സിലെങ്കിലും ചാടിയില്ലെങ്കിലും എന്ത് ചെയ്യും, എല്ലാം നമ്മളെല്ലാവരും ഒന്ന് ഞെട്ടും, സർപ്പത്തെ പേടിയുള്ളവരാണെങ്കിലും. വാവാ സുരേഷ് ഞെട്ടു എന്നറിയില്ല, ഞെട്ടാൻ സാധ്യതയില്ല, കാരണം അതുമായിട്ട് ഒരുപാട് പരിചയമുണ്ട്, അയാളുടെ ഉള്ളിൽ ഭയം കാണത്തില്ല. അപ്പൊ അയാളത് ഏത് ആണ്, അതിന് എത്ര വയസ്സായി, ആണാണോ പെണ്ണാണോ, ഇതൊക്കെ ആയിരിക്കും അയാൾ ചിന്തിക്കുന്നു. നമ്മളൊക്കെ കണ്ടാൽ എന്ത് ചെയ്യും, ഞാനെന്തായാലും കണ്ടാ ഞെട്ടും, എനിക്ക് പണ്ടേ സർപ്പത്തിന് പേടിയാ, ഒന്ന് ഞെട്ടിയിട്ട് ഓ ഇത് വെറുതെ തോന്നുകയാണ്, പണ്ടേ ഉള്ളതാണ് സർപ്പത്തെ പേടിയുണ്ട്. പേടിയുണ്ടോ പാമ്പിനെ? ഉണ്ട്. ചിലർക്കൊന്നും പേടിയില്ലെന്ന് പറയും. നമുക്ക് ഒന്ന് ഞെട്ടും, അത് അറപ്പ്. പേടിയുടെ കാര്യം ഞാൻ ചോദിച്ചത്, കടിക്കൊന്നും വേടിയില്ല, വഴിയിൽ വെച്ചൊരു പാമ്പിനെ ചവിട്ടിയാല. ഞാൻ എനിക്ക് സമാധിയുടെ ഇവിടെ വെച്ചൊരു പാമ്പിനെ ചവിട്ടി, പാമ്പ് എന്ന് വെച്ചാൽ ചെറിയ പാമ്പ്. ഇനി ഇതുപോലെ സൈഡിലൊന്നും ഇതില്ല, മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയാണ്, ഈ വഴി പുല്ല് കയറി കിടക്കുകയാണ്. ഇപ്പോഴല്ലേ അവിടെയൊക്കെ എല്ലാം വൃത്തിയാക്കിയത്, നാല് സൈഡും പുല്ലാര്. സന്ധ്യക്ക് ഇങ്ങനെ നടന്നു വന്ന് ഒരു പാമ്പിന്റെ പുറത്ത് ഒറ്റ ചവിട്ട്. അപ്പൊ എന്റെ ഈ കാലിന്റെ ഉൾഭാഗം വീതി പൊങ്ങിയിരിക്കണം വില്ല് പോലെ. പാമ്പിന് നൊന്തില്ല, ചവിട്ടിയിട്ടില്ല. അപ്പോ ഞാനും പിടച്ച് അതും പിടച്ച് അധികം നോക്കാത്തതുകൊണ്ട് അതിന്റെ പാമ്പെന്ന് വെച്ചാൽ ചെറിയ പാമ്പാണ്, വലിയ പാമ്പൊന്നും പാമ്പാണ്, പക്ഷെ അത് കാട്ടിലേക്ക് വളരെ പണ്ട് വർഷങ്ങൾക്കും. അപ്പോ സന്ധ്യാസമയത്താണത് ഇങ്ങനെ പുറത്തിറങ്ങുന്നത്. എവിടെയാ? നേപ്പാൾ. നേപ്പാളിൽ സന്ധ്യാസമയം നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പാമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നതാണ് എപ്പോഴും. ഒന്നൊന്നുമല്ല, നമ്മളൊരു അര കിലോമീറ്റർ കിടന്ന ഒരു 25 പാമ്പങ്ങനെ നമ്മുടെ മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും. രണ്ട് സൈഡിലും പുല്ല് കിടക്കണം, ഇത് പോലെ പണ്ട് ഇവിടെ കിടന്നു. ആള് വരുന്ന കണ്ടുകൊണ്ട് പേടിച്ച് ചാടുന്നതാണ്, ഭയക്കുന്നു. സ്ഥിരം കണ്ടാ പിന്നെ ഭയക്കത്തില്ല. ഇപ്പൊ കാണുന്നതിനത് ഉറപ്പാണ് ഇത് പാമ്പാണ്, അതാ ഭയക്കുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? രജ്ജു സർപ്പതത്വ അവതാരം. അവിടെ ആത്മാവാണ് സത്ത് എന്ന് പറഞ്ഞ അതുപോലെയാണ് അവൻ. ഒരു നിമിഷം കഴിഞ്ഞ് ആ ഒരു പേടി അങ്ങോട്ട് മാറിയിട്ട് അവൻ തീരുമാനിക്കുകയാണ് കയറാണ്. അവിടെ തത്വനിർണയം സംഭവിക്കുകയാണ്. പാമ്പെന്താ? അതും ഉടനെ സംഭവിക്കും. തത്വാധാരം, ഉറപ്പ് വരുന്നു. തത്വം തന്നെ, തത്വം എന്ന് വെച്ചാൽ കയറി തന്നെ. ഇനി ആത്മാനസത്ത് എന്ന് പറയും. അനാത്മാവ് സത്ത്, ആത്മാവ് സത്യമല്ല, അനാത്മാവാണ് സത്യം. അവിടെ എന്ത് വരുന്നു? രജ്ജു സർപ്പയോ യഥാർത്ഥത്തിൽ രജ്ജു സർപ്പങ്ങളുടെ അയഥാർത്ഥത്തെയാണ് തിരിക്കുന്നത്. ആത്മാവ് സത്യം അല്ല എന്ന് പറയുമ്പോൾ രജ്ജുവിന്റെ അയഥാർത്ഥം, കയറിന്റെ അയഥാർത്ഥം എന്ന് വെച്ചാൽ സർപ്പം, അതിനെ തിരിക്കുന്നു. കയറിന് കയറായല്ല തിരിക്കുന്നു, വിനയോ യഥാർത്ഥമായ പാമ്പെന്ന് ധരിക്കുന്നു. അത് സത്യമല്ല, യഥാർത്ഥം. ഇവിടെ യഥാർത്ഥമാണ് കഴിക്കുന്നത്. പിന്നെ കയറിന്റെ, കയറിന്റെയും യഥാർത്ഥം ഗ്രഹിക്കുന്നു. രജ്ജുസർപ്പങ്ങളുടെ യഥാർത്ഥത്തെ ദർശിക്കുക എന്ന് പറഞ്ഞാൽ കയറിനെ കയറെന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥം. പാമ്പ് പാമ്പല്ലാന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥം, അത് യഥാർത്ഥം. രണ്ട് രീതിയിലാണ് പാമ്പ് പാമ്പല്ല, ഞാൻ നേരത്തെ കണ്ട പാമ്പ് പാമ്പല്ല, അത് യഥാർത്ഥം. അത് കയറാണ്, അതും യഥാർത്ഥം. യഥാർത്ഥം എന്ന് പറഞ്ഞാലോ കയറിനെ അറിയുന്നില്ല, കയറിനെ അറിയേണ്ടതാണ്, അതറിയുന്നില്ല. കയറിനെ അറിയാതിരിക്കുക എന്ന് പറയുന്നത് എന്താണ്? ശരിയല്ല. ആ കയറിനെ തന്നെ സർപ്പമായി അറിയുന്നു എന്ന് വെച്ചാൽ കയറ് കയറാണെന്നുള്ള സത്യം അറിയുന്നില്ല, കയറ് പാമ്പാണെന്നുള്ള അസത്യം അറിയുന്നു. ഇപ്പൊ രണ്ടിനെ സംബന്ധിച്ച്, അയാളെ സംബന്ധിച്ച് എന്താണോ ഒരു യഥാർത്ഥ ജ്ഞാനമാണ്. കയറിനെ പാമ്പെന്നറിയുന്നതാണ് മുഖ്യം, അതാ യഥാർത്ഥമാണ്, യഥാർത്ഥത്തെ അറിയും. കയറിനെ അറിയാതിരിക്കുക, അറിയില്ല എന്ന് പറയുന്നൊരു ജ്ഞാനമല്ല, അറിയുന്നില്ല അത്രയാണ്. പക്ഷെ ആ അറിവില്ലായ്മയാണ് അയാൾക്ക് ഇത് സർപ്പമാണെന്നുള്ള ബോധം ഉണ്ടാക്കിയത്. ഇപ്പൊ രണ്ടിടത്തുമുണ്ട്, ഒരു വസ്തുവിനെ അതാണെന്ന് അറിയാതിരുന്നാൽ മറ്റൊരു ബോധം ഉണ്ടാവും. കയറിന്റെ കയറാണെന്ന് അറിയാതിരുന്നുകൊണ്ട് എന്ത് ചെയ്തു, മറ്റൊരു ബോധം ഉണ്ടായ സാർ. അപ്പൊ ഇതൊക്കെ ഉദാഹരണമായിട്ട് പറയുന്നതാണ്. ഇവിടെ പറയുന്ന വിദ്യ അവിദ്യ എന്നെല്ലാം പറയുന്നുണ്ട്. ഇതിനെല്ലാം എടുക്കേണ്ടത് ഇത് ഉദാഹരണം. വിദ്യ അവിദ്യയൊക്കെ സംബന്ധിച്ച് ഏതിനെ സംബന്ധിച്ചാണോ, അത് ആത്മാവിനെ സംബന്ധിച്ചും അനാത്മാവിനെ സംബന്ധിച്ചുമാണ് വിദ്യ അവിദ്യ. ഇത് കേവലം ഒരു ഉദാഹരണം മാത്രം, ഇതിനെ വിദ്യ അവിദ്യയായിട്ട് എടുക്കരുത്. ഒരു ചെറിയ ഉദാഹരണം ഇതുപോലെ ഇനി രജ്ജുവിന്റെയും സർപ്പത്തിന്റെയും യാഥാർത്ഥ്യം അറിയുന്നു, അതുപോലെയാണ് എന്ത് വിദ്യ. എന്ത് വിദ്യ? ആത്മാവിനെ സത്വം നിറയുക, അനാത്മാവിനെ അസത്വം നിറയുക. ഇനി കയറിനെ പാമ്പായി തിരിക്കുന്നു, കയറിനെ കയറായി അറിയുന്നുമില്ല, ഇത് അവിദ്യ. ഇതുപോലെ ആയിരിക്കും എന്ത് ആത്മാവിനെ അസത്യം എന്നറിയുന്നു, അനാത്മാവിനെ സത്യം. ഇപ്പോ ഉദാഹരണമായി പറയുന്നതിന് നമുക്ക് വിദ്യയെന്നും അവിദ്യയെന്നും വേണമെങ്കിൽ പറയാം, മനസ്സിലാക്കാൻ വേണം. പക്ഷെ അതല്ല വിദ്യാവിദ്യ. വിദ്യാവിദ്യ എന്ന് പറയുന്നത് എന്താണോ, ആത്മാവിനെ സംബന്ധിച്ചോ അനാത്മാവിനെ സംബന്ധിച്ചോ ഉള്ള അറിവാണ് നമ്മുടെ വിദ്യ അവിദ്യ. കാരണം പാമ്പായിട്ട് അറിയുന്നത് അതൊരു തെറ്റായ അറിവല്ലേ, അവിദ്യ അല്ലേ, ജീവിച്ചാണ് എന്ന് പറയേണ്ടി വരും. പക്ഷെ നമ്മളാ വിദ്യാവിദ്യ എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇനി കയറിനെ കയറായിട്ടറിയുന്നു, പാമ്പല്ല എന്നറിയുന്ന ഒരു ശരിയായ അറിവല്ലേ എന്ന് വെച്ചാണ്. പക്ഷെ വിദ്യാവിദ്യ എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ചല്ല പറയുന്നത്. എന്തുകൊണ്ട് വിദ്യാവിദ്യ എന്ന് പറഞ്ഞാൽ അതല്ല മനസ്സിലാക്കുന്നത്. വിദ്യ എന്ന് പറഞ്ഞാൽ ആത്മാവിനെ സത്യം എന്നറിയുന്ന വിദ്യ, അനാത്മാവിനെ അസത്യം എന്നറിയുന്നത് വിദ്യ, ആത്മാവിനെ അസത്യം എന്നറിയുന്നത് അവിദ്യ, അനാത്മാവിനെ സത്യം എന്നറിയുന്ന അവിദ്യ. ഇതാണ് വിദ്യാവിദ്യ. അത് കയറും പാമ്പല്ല. അപ്പൊ അതാണ് നമ്മളെ പഠിച്ചു തരുന്നത്, പഠിപ്പിക്കുന്നു, മനസ്സിലാക്കി തരുന്ന അതാണ്. പിന്നെ കയറും പാമ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ പഠിപ്പിക്കേണ്ട കാര്യമേ ഇല്ല. അവിദ്യയാണെന്നോ അവിദ്യയാണെന്നോ എന്തുകൊണ്ട്? ഉദാഹരണം മാത്രം. എന്ന് വെച്ചാൽ അത് ആരും ആരെയും പഠിപ്പിക്കുന്ന കാര്യമില്ല. നമ്മളിങ്ങനെ സന്ധ്യയ്ക്കൊക്കെ നടന്നു പോകുമ്പോൾ നമുക്കൊരു ഭ്രമം ഉണ്ടാകും, അതാരും പഠിപ്പിക്കുന്ന ആണോ? സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകും. ഒരാളിനെ കാണുമ്പോൾ വേറൊരാളെന്ന് ധരിക്കുന്നു, അതും ഭ്രമം തന്നെ. ഇവരിൽ നിന്നൊരാളെ വരുന്നതാണെങ്കിൽ അത് ഇന്നൊരാളെന്നൊന്നും തോന്നിപ്പോകും. ഇതെല്ലാം ഭ്രമമാണ് നമുക്ക് സാധാരണയുണ്ട്. ഈ ഭ്രമം എന്ന് പറയുന്നത് നമുക്ക് ആരെങ്കിലും ആചാര്യന്മാരും നമ്മളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഉണ്ടാകുന്നു, ചിലപ്പോൾ മാറുന്നു, ചിലപ്പോൾ മാറുന്നില്ല, ചിലപ്പോൾ ഒരുപാട് കാലം നിൽക്കും. എന്തേ ഇപ്പോൾ ഒരു നല്ല മനുഷ്യൻ നല്ലവനായിരിക്കും, അപ്പോൾ അയാൾ നമുക്കെന്തെങ്കിലും ദോഷം ചെയ്തു എന്ന് നമ്മൾ വിചാരിക്കുന്നു. എന്തേ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അയാൾ ചെയ്തിട്ടില്ല, നമ്മൾ വിചാരിക്കുന്ന നമുക്ക് ദോഷം ചെയ്തു, അതൊരു ഭ്രാന്തിയാണ്. ഒരുപാട് കാലം അങ്ങനെ നിൽക്കും, നാളെ ഒരു കാലം നമുക്ക് മനസ്സിലാവുമോ? നമുക്ക് ദോഷം ചെയ്ത് അയാളല്ല, അയാൾ ചെയ്ത ദോഷം അപ്പോൾ അത് മാറും. അപ്പോ എന്താണോ അങ്ങനെ നിരന്തരം നമ്മുടെ ജീവിതത്തിൽ ബ്രഹ്മ അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് ചിലപ്പം ഉടനെ മാറും, ചിലത് കാലക്രമേണ മാറും, ചിലത് ആരെങ്കിലും നമ്മളെ തിരുത്തും, പല രീതിയിൽ സംഭവം. അപ്പൊ ഇവിടെ ഇപ്പം ഈ പറയുന്ന ഭ്രമം എന്ന് പറയുന്നത് നമ്മളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഒരു നിമിഷം നോക്കും, കാര്യം കാണുമ്പോൾ സർപ്പം തോന്നും, അടുത്ത നിമിഷം മാറി അത് കയറാണെന്നറിയുന്നു. അപ്പോ ഇവിടെ ഉദാഹരണത്തിലായാലും ശരി, ആത്മാവിന്റെ കാര്യത്തിലായാലും ശരി, ഇപ്പൊ ഉദാഹരണത്തിൽ സർപ്പമെന്നറിയുന്നു, നല്ല ഉറപ്പാണ് സർപ്പമാണ്. പിന്നെ കയറെന്നറിയുന്നു, അപ്പോഴും നല്ല ഉറപ്പാണ് കയറ്. ആത്മാവിന്റെ കാര്യത്തിൽ ആത്മാവ് അസത്യം എന്നറിയുന്നു, അപ്പോഴും നമുക്ക് നല്ല ഉറപ്പാണ് അറിയുന്നവർക്ക്. സത്യം എന്നറിയുന്നു, അതും ഉറപ്പാണ്. ഇപ്പൊ രണ്ടിടത്തും ഉറപ്പാണ്. ഈ രണ്ടിലേത് ശരിയെന്ന് എങ്ങനെ തീരുമാനിക്കും? അതിനാണ് ഈ ഉദാഹരണം പറയുന്നത്. ഇത് സർപ്പം എന്നൊരു ഭ്രമമുണ്ടായി, നിമിഷം കൊണ്ട് മാറി കയറാണെന്ന് അറിഞ്ഞാണ്, അതാണ് ശരി. രണ്ട് ശരിയില്ല, ഒരു ശരിയില്ല. അപ്പൊ മനസ്സിലാവും ആദ്യത്തെ അനുഭവം, ആദ്യത്തെ അനുഭവം അത് വെറും ഭ്രാന്തിയായിരുന്നു, രണ്ടാമത്തതാണ് ശരി. അപ്പൊ രണ്ട് ശരിയുണ്ട്. അപ്പോ സർപ്പത്തെ അറിഞ്ഞ സമയത്ത് അത് ശരിയായിരുന്നു, പക്ഷെ കയറിനെ അറിഞ്ഞപ്പോ എന്തായി? ആദ്യത്തെ അറിവ് തെറ്റായി, ഭ്രാന്തിയാണെന്ന് തിരിച്ചറിഞ്ഞു. അപ്പൊ രണ്ട് ശരിയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭ്രാന്തിയെ നമ്മൾ തിരിച്ചറിയുമ്പോ യഥാർത്ഥമായി എന്താണ് അവിടെ കിടന്നതെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് വരെയുള്ളൂ ആദ്യത്തെ ശരി. രണ്ടും നിശ്ചയമാണ്, സർപ്പത്തെ അറിയുന്നതും നിശ്ചയമാണ്, കയറിനെ അറിയുന്നതും നിശ്ചയമാണ്. പക്ഷെ രണ്ടാമത്തെ നിശ്ചയം വന്നാൽ ആദ്യത്തെ നിശ്ചയം എന്തായി? ഭ്രാന്തിയായി. അപ്പൊ ഒന്നേ ഉള്ളൂ ശരി, ഒന്നേ ഉള്ളൂ, രണ്ട് ശരിയില്ല. എന്തുകൊണ്ട്? രണ്ട് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. ഒന്നേ ശരിയാകാൻ പാടുള്ളൂ, രണ്ട് ശരിയാകാൻ പാടില്ല. അതുപോലെ ആത്മാവിന്റെ കാര്യത്തിൽ ആത്മാവ് സത്യമല്ല, അനാത്മാവാണ് സത്യമെന്ന് ഒരാൾ ധരിക്കുന്നു, മനസ്സിലാവും. തിരിച്ച് ഈ രജ്ജസർപ്പം പോലെ എളുപ്പമൊന്നും സംഭവിക്കത്തില്ല. ഒരാൾ പറയുകയാണ് അങ്ങനെയല്ല, ആത്മാവ് എന്ന് പറയുന്നതാണ് സത്യം, അനാത്മാവ് അസത്യമാണ് എന്ന് ഒരാൾ പറഞ്ഞു കൊടുക്കുന്നു. അതെങ്ങനെ ശരിയാകുമെന്ന് അയാൾ ചിന്തിക്കുന്നു, പലതരത്തിൽ ചിന്തിച്ച് അവസാനം എന്ത് വരുന്നു? അയാൾക്ക് ബോധ്യം വരുന്നു, ആത്മാവാണ് സത്യം, അനാത്മാവ് അസത്യം. അങ്ങനെ ബോധ്യം വന്നു കഴിഞ്ഞാൽ അതുവരെ അയാൾ ആത്മാവ് അസത്യമാണെന്ന് വിചാരിച്ചിരുന്നാലും ശരി, പിന്നെ അയാൾക്ക് രണ്ട് ശരിയില്ല. അയാൾ എന്ത് മനസ്സിലാക്കുന്നു? ഇതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് ശരിയല്ല, ആത്മാവ് അസത്യം എന്ന് കരുതി എന്റെ ഒരു ഭ്രാന്തിയായി, അനാത്മാവ് സത്യം എന്ന് കരുതിയ ഒരു ഭ്രാന്തിയായി. ഇപ്പൊ ബോധ്യപ്പെട്ടു, അത് ഒരു ബോധ്യപ്പെടലാണ്. ഇതാണ് ശരി. അപ്പൊ ആദ്യവും ഒന്ന് ബോധ്യപ്പെട്ടിരുന്നു, ആത്മാവ് അസത്യമാണ്, അനാത്മാവ് സത്യമാണ്. ഇപ്പോഴും ബോധ്യപ്പെടുന്നു, ആത്മാവ് സത്യമാണ്, നേരത്തെ എന്റെ വിപരീതമാണ്, അനാത്മാവ് അസത്യമാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? രണ്ടാമത് നമ്മൾ ബോധിക്കുന്നത് ആദ്യത്തെ നമ്മുടെ ബോധ്യപ്പെടണം നിഷേധിച്ചിട്ടാണ്, അത് ശരിയല്ലാന്ന് ബോധിച്ചിട്ടാണ്, അതുകൊണ്ടാണ് രണ്ട് ശരിയില്ല. സർപ്പം ശരിയല്ല കയറാണ് എന്ന് ബോധിക്കുമ്പോൾ സർപ്പ നിശ്ചയത്തെ നമ്മൾ തള്ളിക്കളയുകയാണ്. ആത്മാവിന്റെ കാര്യത്തിലും അങ്ങനെയാണ്. ആത്മാവ് അസത്യമാണെന്നുള്ള ബോധത്തെ തള്ളിക്കളയും, നിഷേധിക്കും. എന്നിട്ട് അവിടെ എന്ത് ബോധിക്കുന്നു? ആത്മാവ് സത്യമാണ്. പിന്നെ അങ്ങനെ രണ്ട് ശരി, ഒരു ശരി. ഇനി ഒരാൾക്ക് അങ്ങനെ ബോധിക്കാൻ കഴിയുന്നില്ല. ആത്മാവ് സത്യമാണ് എന്ന് ബോധിക്കാൻ കഴിയുന്നില്ല. ഇല്ലെങ്കിൽ അയാളെ സംബന്ധിച്ച് ഒരു ശരിയേ ഉള്ളൂ, രണ്ട് ശരിയില്ല. എന്തുകൊണ്ട് അയാൾക്ക് ബോധിക്കാൻ കഴിയുന്നില്ല? അയാൾക്ക് ശരിയായി വിചാരം ചെയ്ത് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത് വിചാരം ചെയ്യുന്നതിന്റെ ശേഷി ഇല്ല. വിചാരം ചെയ്ത് മനസ്സിലാക്കുന്നതിന്റെ ശേഷിയില്ലെങ്കിൽ അയാൾ എന്തോ അയാളുടെ അഭിപ്രായത്തെ ഉറച്ച് എന്താണ്? ആത്മാവ് അസത്യമാണ്. അങ്ങനെ ഉറച്ച് അപ്പോ വിചാരം ചെയ്ത് ബോധ്യപ്പെടുന്ന ഒരാളുടെ അഭിപ്രായമാണ് പറയുന്നത്. എന്താണ്? ആത്മാവ് സത്യമാണ്. അപ്പൊ അവിടെ ഒരു ശരിയോ രണ്ട് ശരി ഇല്ല. ഇവിടെ ഈ ആധ്യാത്മിക ശാസ്ത്രത്തിൽ പറയുന്ന എന്താണ്? ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ വിചാര രീതി അനുസരിച്ച് പറയും. ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ ചിന്താരീതി അനുസരിച്ചാണ് പറയുന്നത്, ആത്മാവ് സത്യമാണ്, അനാത്മാവ് അസത്യമാണ്, രണ്ട് ശരിയില്ല, ഒരു ശരിയേ ഉള്ളൂ. അപ്പോ ഒരാൾ വിചാരം ചെയ്ത് എന്താണോ ബോധ്യപ്പെടുന്നത് അത്. എന്തായാലും ഇത് വിചാരം ചെയ്ത് ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ്, അല്ലാതെ ഒരാൾക്ക് എളുപ്പം ബോധ്യപ്പെടത്തില്ല. അപ്പോൾ വിചാരം ചെയ്ത് ബോധ്യപ്പെട്ടാണ് അയാളുടെ ശരി എന്ന് പറയും. ഇനി ഒരു ഭൗതികവാദിയാണെങ്കിലോ, ഭൗതികവാദിയെ സംബന്ധിച്ച് ആത്മാവ് സത്യമാണെന്ന് അയാൾക്ക് ബോധിക്കാനേ പറ്റുന്നില്ല. അയാൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? ഈ ആത്മാവ് എങ്ങനെ അസത്യമാകും, ലോകം എങ്ങനെ സത്യമാകും എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ അങ്ങനെ അങ്ങനെ ചിന്തിച്ച് അയാളങ്ങ് ഉറപ്പിക്കുകയാണ്, ഭൗതികവാദിയാണ്. അയാൾ പറയുന്നു ആത്മാവ് അസത്യമാണ്, ലോകം സത്യമാണ്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഒരു ശരിയേ ഉള്ളൂ, അയാളുടെ ശരി അതാണ്. എന്തായാലും രണ്ട് ശരി നീക്കത്തില്ല. ഒന്നുകിൽ എന്ത് ധരിക്കും? ആത്മാവ് സത്യമാണ്. അല്ലെങ്കിൽ എന്ത് ധരിക്കും? ആത്മാവ് അസത്യം. അപ്പൊ ഇവിടെ ആധ്യാത്മികമായിട്ടാണെങ്കിൽ ആത്മാവ് സത്യമാണെന്ന് ധരിക്കുന്നതിന് അവിടെ പറയുന്നു, അവിടെ ഗുരു ശാസ്ത്രം ഇതിനൊക്കെയുള്ള വിശ്വാസം ശ്രദ്ധ ഇങ്ങനെ പല കാര്യങ്ങളെ ആശ്രയിച്ചിട്ട് അയാളെ ശരിയായ രീതിയിൽ വിചാരം ചെയ്ത് ബോധിക്കുന്നു ആത്മാവാണ് സത്യം. അങ്ങനെയാണ് ബോധിക്കുന്നത്. ഇങ്ങനെ അത്യന്തം വിരുദ്ധമായിരിക്കുന്ന ഇതുപോലെയുള്ള വിഷയങ്ങളിൽ ആത്മാവ് അനാത്മാവ് ഇത്തരം വിഷയങ്ങളിൽ ഒരു മനുഷ്യൻ ചിന്തിച്ച് അവനെന്ത് ബോധിക്കുന്നു അതാണ് അവന്റെ ശരി. അപ്പോ ശരിയായ ചിന്താശേഷി ഇല്ലാത്ത ഒരാൾക്ക് ശരിയിലെത്തിച്ചേരാൻ കഴിയത്തില്ല. ശരിയായ വിചാരശക്തിയുള്ള ഒരാൾക്ക് മാത്രമേ ഒരു ശരിയിലെത്തിച്ചേരാൻ കഴിയത്തുള്ളൂ. ഒരാൾക്ക് അത് ബോധ്യപ്പെടണം സ്വന്തമായിട്ട്. അപ്പൊ ഇത് രണ്ട് ബോധ്യപ്പെടണമെങ്കിൽ അവർക്ക് ചിന്താശേഷി ഉണ്ടെങ്കിലേ പറ്റും. ആത്മാവ് സത്യമല്ല എന്നൊരാൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ എന്ത് വേണം? അയാൾ ഒരുപാട് യുക്തികളൊക്കെ കൊണ്ടുവന്നു, ഭൗതികമായ ശാസ്ത്രവും അതിന്റെ നിയമങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ട് അയാൾ പറയും ആത്മാവ് സത്യമല്ല. അയാൾക്ക് അത് എളുപ്പം സമർത്ഥിക്കാൻ പറ്റില്ല. മറിച്ച് ആത്മാവ് സത്യം എന്ന് പറയുന്നവനും എന്ത് ചെയ്യും? ശാസ്ത്രവും യുക്തിയും എല്ലാം കൊണ്ടുവന്നിട്ട് അവനും സമർത്ഥിക്കും. ആത്യന്തികമായി രണ്ടും തമ്മില് ഏത് ശരിയെന്ന് തീരുമാനിക്കണമെങ്കിൽ അത് ഓരോരുത്തരുടെയും ബുദ്ധിയും കഴിവും വിശ്വാസവും എല്ലാം അനുസരിച്ചിട്ടാണ്. അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. എന്തായാലും ഏതെങ്കിലും ഒന്ന് മാത്രമേ ശരിയാകത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണത്തിലൂടെ നമ്മളെ മനസ്സിലാക്കി തരികയാണ്, ആത്മാവ് സത്യമാണെന്നും അനാത്മാവ് അസത്യമാണെന്നും എങ്ങനെ മനസ്സിലാക്കണം. അതിന് ഉദാഹരണം പറഞ്ഞ് രജ്ജുസർപ്പയോർ യഥാർത്ഥ ദുഃഖമെന്നും രജ്ജസർപ്പതത്വ അവധാരണം. രണ്ടിടത്ത് രണ്ടും ഒരേ ഉദാഹരണം തന്നെയാണ്. അതാണ് ഒരേ ഉദാഹരണം വെച്ച് തന്നെയാണ് ഇവിടെ ആത്മാവ് സത്തെന്നും ആത്മാവ് അസത്തെന്നും അനാത്മാവ് അസത്തെന്നും അനാത്മാവ് സത്തെന്നും ഒരേ ഉദാഹരണം തന്നെ രജ്ജസർപ്പ ദൃഷ്ടാന്തം തന്നെ പറയുന്നു. അപ്പോ ഒരാള് സർപ്പമാണ് സത്യം ധരിച്ച്, പിന്നെ കയറാണ് സർപ്പമെന്ന് പിന്നെ ധരിക്കുന്നു. അപ്പോ ഇവിടെ എന്ത് വരുന്നു, ആദ്യത്തെ അയാളുടെ ആ അറിവ് തെറ്റാണെന്ന് ബോധിക്കുന്നു, അയാൾ സ്വയം ബാധിതമാകുന്നു എന്ന് പറയുന്നു. കയറ് എന്ന് പറയുന്ന ഈ അറിവ് ശരിയാണെന്നും ബോധിക്കുന്നു. അങ്ങനെ ഈ ആത്മാ അനാത്മകളെ സംബന്ധിച്ച് ഒരാൾക്ക് ബോധിക്കാൻ കഴിഞ്ഞാൽ എങ്ങനെയാണ് രജ്ജുസർപ്പത്തെ ബോധിച്ചത്? സർപ്പം അസത്യമാണ്, രജ്ജുസത്യമാണ്. അതുപോലെ ആത്മാ അനാത്മാക്കളുടെ കാര്യത്തിലും ഒരാൾക്ക് ശരിക്കും ബോധിക്കാൻ കഴിയുകയാണ്, ആത്മാവ് സത്യം അനാത്മാവ് അസത്യം എന്ന് പറഞ്ഞാൽ പിന്നെ അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. അങ്ങനെ ബോധിക്കണമെന്ന് രജ്ജുസർപ്പത്തിൽ എങ്ങനെയാണ് ബോധിക്കുന്നത് അതുപോലെ വിചാരം ചെയ്ത് ബോധിക്കും. അങ്ങനെ രജ്ജുസർപ്പത്തിന്റെ സത്യം മനസ്സിലാക്കുന്നത് പോലെ ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അത് വിദ്യ. ഇനി രജ്ജുസർപ്പത്തിന്റെ ആ സത്യം ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് അവിദ്യ. സർപ്പത്തെ കണ്ടു അതെങ്ങനെയെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ സന്ധ്യാസമയത്ത് അയാളൊരു സർപ്പത്തെ കണ്ടു, സർപ്പത്തെ കണ്ടിട്ട് അയാൾ പേടിച്ച് നിലവിളിച്ച് ഓടിപ്പോയി ദൂരെ പോയി, പിന്നെ ആ വഴിക്ക് അയാൾ നടന്നിട്ടേ ഇല്ല വന്നിട്ടുണ്ട്. എന്തെങ്കിലും അയാൾ തിരിച്ചറിയോ അവിടെ കിടന്നത് ഒരു കയറാണെന്ന്? ഒരിക്കലും അയാൾക്കുണ്ടായ ആ ഭ്രാന്തി മാറുന്നുണ്ട്. അയാൾ ജീവിതകാലം മുഴുവൻ എന്ത് പറയും, ഞാൻ ഇന്ന സ്ഥലത്ത് വെച്ചൊരു പാമ്പിനെ കണ്ട്, അതാണ് പാമ്പ് എന്ന് പറയും. കാരണം ഒരിക്കലും അയാളുടെ ഭ്രമം മാറുന്നില്ല, അതിന് വെളിച്ചം വന്നില്ല, വെളിച്ചത്തിന് വേണ്ടി ഒരു കാത്ത് നിന്നില്ല, കണ്ട് ഭയന്ന് ഓടി, പിന്നെ അവിടെ നിന്നാണ്ടേ അറിയത്തുള്ളൂ. അപ്പൊ ആത്മാവ് അസത്യമാണ്, അനാത്മാവ് സത്യമാണ് എന്നൊരാൾ മനസ്സിലാക്കിയിട്ട് അയാൾ എന്ത് ചെയ്യുന്നു, കണ്ട് ഭയന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാൾക്ക് ഒരിക്കലും ആത്മാവ് സത്യമാണെന്നുള്ളൊരു ജ്ഞാനം ഉണ്ടാകത്തില്ല, കാരണം അയാൾ ആ ബോധത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചോ ആത്മാവിനെ സംബന്ധിച്ചോ ഒരു സത്യം ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് പറയുന്നത് അങ്ങനെയാണ്, ആത്മാവ് സത്യം തന്നെയാണ്, അനാത്മാവ് അസത്യം തന്നെയാണ് എന്ന് ബോധിക്കുമ്പോൾ അയാൾക്ക് വേണ്ട ഒരറിവോ അത് ഇതുപോലെ തന്നെ രജ്ജസർപ്പത്തിന്റെ തത്വത്തെ ഒരാൾക്ക് നിശ്ചയിക്കാം, ഒരാൾക്ക് നിശ്ചയിക്കാതെ ഇരിക്കാം. അപ്പൊ ഇത് ആദ്യം ഒരു സിദ്ധാന്തത്തെ അംഗീകരിക്കുന്നു, ആത്മാവ് സത്യമാണ് അനാത്മാവ് അസത്യമാണ്. പിന്നെ അതിനെ കൂടി ചിന്തിച്ചു നോക്കണം, ഇത് ശരിയാകുമോ, ഇതിനെ അനുകൂലിക്കുന്ന യുക്തികളുണ്ടോ. ആ യുക്തിയാണ് ഇവിടെ പറയുന്നത്. എപ്പോഴും ഒരു ഉദാഹരണം പറയുന്ന യുക്തിക്ക് വേണ്ടിയിട്ടാണ്. അതിന്റെ ഉദാഹരണം രജ്ജസർപ്പമാണ്. അത് ചിന്തിച്ച് എങ്ങനെയാണ് അവിടെ സത്യാസത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്, അതുപോലെ ഇവിടെയുണ്ട് വിദ്യയും അവിദ്യയും. ഇവിടെയും ഒരാൾ വിദ്യയെ ഗ്രഹിക്കണം, അവിദ്യയെ തള്ളിക്കളയണം. അപ്പോൾ ആത്മാവിന്റെ കാര്യത്തിലും പ്രപഞ്ചത്തിന്റെ കാര്യത്തിലും ഒരു തീരുമാനമാണ്. ആത്മാവാണ് സത്യം, പ്രപഞ്ചം സത്യമല്ല. അപ്പൊ ആ രീതിയിലാണ് ഇവിടെ അദ്വൈതത്തെ മനസ്സിലാക്കി തരുന്നത്. അപ്പോ ഇത് രണ്ട് ശരിയായി കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവന്റെ യോഗ്യത പോലെ ഇരിക്കും. അയാൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധയും താല്പര്യവും ഒക്കെ ഉണ്ടെങ്കിൽ ആത്മാവ് സത്യമാണെന്ന് അയാൾക്ക് മനസ്സിലാക്കാം. അയാൾക്കിതിൽ ശ്രദ്ധയും താല്പര്യവും ഒന്നുമില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും, ആത്മാവ് അസത്യമാണെന്ന് തന്നെ ധരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. സർപ്പത്തെ കണ്ട് ഓടിയവനെ പോലെ ഇരിക്കും. ഒരിക്കലും അയാൾക്കത് തിരിച്ചറിയാൻ കഴിയത്തില്ല എന്നാണ് ഇവിടെ അദ്വൈതം പറയുന്നത്. അദ്വൈതത്തിന്റെ നിലപാടതാണ്. ഭൗതികവാദി അത് അംഗീകരിക്കില്ല, കാരണം അയാൾക്ക് അതിന് ശ്രദ്ധയില്ല. അതാണ് പ്രശ്നം. നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് നിഷേധിക്കുകയാണ്. ഇവിടെ അങ്ങനെയല്ല, ചിലപ്പോൾ അയാൾ കേൾക്കാനും തയ്യാറാകില്ല. ഭൗതികവാദി ആത്മാവ് സത്യം എന്ന് പറഞ്ഞാൽ കേൾക്കാനേ തയ്യാറാകത്തില്ല. ഇവിടെ അങ്ങനെയല്ല, ആദ്യം കേൾക്കാൻ തയ്യാറാകില്ല, എന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കും. ചിന്തിച്ചിട്ടൊരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നു, ആത്മാവാണ് സത്യം, ആത്മാവ് അസത്യമാണ്. അപ്പൊ രണ്ടായാലും ശരി, രണ്ടും അവരവരുടെ നിശ്ചയമാണ്. ആ നിശ്ചയത്തിനൂടെ എന്ന് പറഞ്ഞിരിക്കുന്നത് വിദ്യോതത്തെ. രണ്ടും ഇത് രണ്ട് ശരിയില്ല, ഒന്ന് ശരിയാവും മറ്റൊന്ന് തെറ്റാവും. ഇത് ശരിയെ മനസ്സിലാക്കുന്നതും തെറ്റ് മനസ്സിലാക്കുന്നതും ഈ ഒരു ഉദാഹരണം വെച്ച് ചിന്തിച്ചിട്ടാണ്. രജ്ജ് സർപ്പ ജ്ഞാനം. അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കണം. അതൊരു ഉദാഹരണം മാത്രമാണ്. ഇതല്ല വിദ്യ അവിദ്യ എന്ന് പറയുന്നത്. വിദ്യ അവിദ്യയും ആത്മാവിനെ സംബന്ധിച്ചും പ്രപഞ്ചത്തെ സംബന്ധിച്ചും. ആത്മാവ് സത്യം എന്നറിയുന്നത് വിദ്യ, അനാത്മാവ് അസത്യം എന്നറിയുന്നത് വിദ്യ. ആത്മാവ് അസത്യം എന്നറിയുന്ന അവിദ്യ, അനാത്മാവ് സത്യം എന്നറിയുന്നതും അവിദ്യ. അങ്ങനെ അവിടെയാണ് മനസ്സിലാക്കേണ്ടത്.